കഴിഞ്ഞ ദിവസം നമ്മൾ ചർച്ച ചെയ്തത് വൃത്തി അതിന് എന്താണോ അവർണം. അവർണം എന്ന് പറയുമ്പോൾ പൂർവ്വത്തില് ഹ്രസ്വമോ ദീർഘമോ ഏതും ആകാം. അവർണത്തിന്റെ പരത്തിൽ അച്ചിരുന്നു കഴിഞ്ഞാൽ പൂർവപരങ്ങൾക്ക് ഗുണം വരുമെന്ന് പറയും. ഈ രണ്ട് സൂത്രങ്ങളും എപ്പോഴും താരതമ്യം ചെയ്ത് മനസ്സിലാവും. വൃദ്ധി എന്താ പറഞ്ഞത്? അവർണത്തിൽ നിന്ന് ഏച്ചിരുന്നു കഴിഞ്ഞാൽ വൃദ്ധി വരുമെന്ന് പറഞ്ഞു. ഗുണമെന്ന് പറയുന്നത് ആ ഏ ഓ വൃദ്ധി എന്ന് പറയുമ്പോൾ പരവിരിക്കുമ്പോൾ വൃത്തി ഇവിടെ എഴുതിയിട്ടുണ്ട്. ആ ഐ വൃത്തി എഴുതിയിരിക്കുന്നത് ആ ഐ ഔ തെറ്റിച്ചെഴുതിയാൽ എനിക്കും തെറ്റിപ്പോ എഴുതുമ്പോൾ ശരിക്ക് എഴുതുമ്പോൾ ആ ഐ ഓ ഗുണം എഴുതുമ്പോൾ ആ എ ഓ. അപ്പൊ അതിന് കഴിഞ്ഞ ദിവസം നമ്മൾ അതിൻ്റെ വൃത്തിയുടെ ഉദാഹരണം പറഞ്ഞു. ഇനി അതിൻ്റെ പദത്തിൽ വരുന്ന ഉദാഹരണം. ആ കഴിഞ്ഞ ദിവസം പറഞ്ഞ ഉദാഹരണം എന്താണ്? ഇച്ഛ ഔഷധി ഔഷധം രണ്ടിടത്ത് ഓവുന്നു. ഇനി ഓക്കും അവയ്ക്കും ഇവിടെ ഉദാഹരണമായല്ലോ. ഇനി ഏക്കും ഐക്കുമുള്ള ഉദാഹരണം എഴുതി കൊടുക്കുക. തവ പ്ലസ് ഏവ അതിനെ നമ്മൾ പിരിച്ചെടുക്കുമ്പോൾ എങ്ങനെ എടുക്കും? താവ് ആ പ്ലസ് ഏവ. എ എന്ന് പറയുന്നിടത്ത് കോമ ഇട്ട് കഴിഞ്ഞാൽ അത് പ്രത്യേകമാണെന്ന് മനസ്സിലാവും. ഇവിടെ എന്താണ് അവർണം? അവർണത്തിൽ നിന്ന് പരത്തിൽ ഏച്ചിൽ ഏകാരമിരിക്കുന്നു. പൂർവപരങ്ങൾക്ക് വൃദ്ധി വരും. ഏകഹ പൂർവരയോഹോ. പിന്നെ ഈ സൂത്രങ്ങളെല്ലാം നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടും ഇതെല്ലാം ആറാം അധ്യായത്തിലാണ് വരുന്നത്. ആ ഗുണഹ വൃദ്ധിര് ഏച്ചി ഇതെല്ലാം സംഹിതാധികാരത്തിലാണ്. എല്ലായിടത്തും നമ്മൾ ഇല്ലെങ്കിലും ചേർത്തോണം. ഇങ്ങനെ അവർണാദജി പരേ പൂർവരയോ ഗുണ ഗുണ ആദേശസ്യ ഏകോ ഗുണാദേശസ്യ സംഹിതായാം വൃദ്ധിരജി ആദേജി പരെ വൃദ്ധിരേഖാദേശ സംഹിതായാം അപ്പോ എന്തുവരുന്നു? ആ പരത്തിലേയിരിക്കുന്നു. അപ്പൊ എന്തുവരുന്നു? ആ എന്നിരിക്കുന്നിടത്ത് വരുന്നു, വൃദ്ധി രഹിച്ച് ഈ അവർണത്തിൽ നിന്ന് ഏച്ച് വരവേരിയിരിക്കുന്നു, വൃദ്ധി വരും. വൃദ്ധി എന്ന് പറയുന്ന ഏതാണ്? വൃദ്ധിരാതൈച്ച്. നമ്മൾ ശ്രദ്ധിക്കണം, ഒരു വിധിസൂത്രം വരുമ്പോൾ അത് വൃദ്ധി രഹിച്ച ഒരു വിധിസൂത്രമാണ്. ആ വിധിസൂത്രത്തെ സഹായിക്കുന്നതിന് ഒരുപാട് സൂത്രങ്ങൾ വരും. അതാണ് സംജ്ഞാസൂത്രങ്ങൾ, പരിഭാഷാസൂത്രങ്ങൾ, നിയമസൂത്രങ്ങൾ എല്ലാം വരും. അത് ഏതെല്ലാം സൂത്രങ്ങളൂടെ വരുന്നു എന്നിപ്പോൾ നമ്മളെല്ലാം പഠിച്ചിട്ടില്ല. ഒരുപാട് സൂത്രങ്ങളൂടെ വരും. അപ്പോൾ ആ എന്നിരിക്കുന്നിടത്ത് ഇവിടെ ഒരു സംജ്ഞാസൂത്രം വരുന്നു. എന്താണ്? വൃദ്ധിരാതൈച്ച്. ആയും ഐച്ചും. ആ ഐ ഔ, ഇത് മൂന്നുമാണ് വൃദ്ധി. ആ ഐ ഔ മൂന്നെണ്ണം വരും. കാരണം ഈ സൂത്രത്തിൽ എന്താ വിധിച്ചത്? നേരിട്ട് വൃദ്ധി ഏച്ചി, ഏച്ചി വൃദ്ധി എന്നാണ്. ഏച്ചു പരമിരിക്കുമ്പോൾ വൃദ്ധി വരും. അപ്പോൾ വൃദ്ധി എന്താണെന്നറിയാൻ വേണ്ടി എവിടെ പോയി? വൃദ്ധിരാതൈച്ച്. അവിടെ പോയി വൃദ്ധി എന്തെന്ന് മനസ്സിലാക്കി. വൃദ്ധി എന്ന് പറഞ്ഞാൽ ആ ഐ ഔ ഇവിടെ എഴുതിയിട്ടുണ്ട്. അപ്പോ അവർണത്തിൽ നിന്ന് ഏച്ചു വരവരിക്കുമ്പോൾ ഈ മൂന്നെണ്ണവും വരാം. ആ ഐ ഔ മൂന്നും വരാം. ഏത് വരണം? അവിടെ ഒരു സ്ഥാനം അന്തരതമഹ. ഇവിടെ ഒരു അവ്യവസ്ഥിതി വന്ന് ഏത് വരണമെന്നൊരു പിടിയില്ല. അവിടെ വ്യവസ്ഥ ഉണ്ടാക്കുന്നു. അതാണ് പരിഭാഷാസൂത്രം. അത് പറഞ്ഞു എന്താണ്? സ്ഥാനികളോട് സാദൃശ്യമുള്ളതിനെ വരുത്തുക. അതിന് ഉപായവും പറഞ്ഞു എന്താണ്? സ്ഥാനം പരിശോധിക്കുക, സ്ഥാനികളുടെ സ്ഥാനത്തെ നോക്കുക. സ്ഥാനി എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, ഏതൊന്നിനാണോ ആദേശം വരുന്നത് അത് സ്ഥാനി. ഇവിടുത്തെ ആ ഏ രണ്ട് സ്ഥാനികളാണ്. അതിന്റെ സ്ഥാനം നോക്കണം. അതോ വിസർജനീയാനാം കണ്ഠ ഏ തൈത്തോഹോ കണ്ഠതാലും. അപ്പോൾ ഇവിടെ രണ്ടിൻ്റെയും സ്ഥാനം നോക്കുമ്പോൾ കണ്ഠതാലുമാണ്. ആദേശത്തിലേതാണ്? ഐ കണ്ഠതാലുമാണ് ഐ. അപ്പോൾ ആയും ഏയും പോയിട്ട് അവിടെ ഐ വരുന്നു. താവ് ഐ വായാണ്, വാ ഐ വാ. അപ്പം നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ടെന്നാണ് അജ്ഹീനം ഹൽ പരേണ സമീജ്യത. ഹല്ലിനോട് ചേർന്ന് അച്ചില്ലെങ്കിൽ അടുത്തിരിക്കുന്ന അച്ഛനെ ചേർത്ത് കൊള്ളുക. അപ്പം വിനോടുകൂടി ഐയെ ചേർക്കുക. വൈ പരത്തിൽ വായാണ്. തവൈവ തവ ഏവ തവൈവ ഇത് അവർണമെന്ന് പറഞ്ഞിട്ടുള്ളത് കൊണ്ട് ഹ്രസ്വത്തിന് വരാം എന്നുള്ളത് പോലെ തന്നെ ദീർഘത്തിനും വരാം. സീത ഏവ അങ്ങനെ പിരിച്ചു നോക്കുക. സീത ഏവ പ്ലസ് ഏവ, സീത പ്ലസ് ഏവ. പൂർവത്തിലൂടെ അവർണം എന്ന് പറഞ്ഞിരിക്കുന്നതിൽ ഹ്രസ്വമല്ല ദീർഘമാണ്. അപ്പൊ ആ ഏവ ആ പ്ലസ് ഏവ. നേരത്തെ ആക്കി ഹ്രസ്വകാരത്തിനും ഏകാരത്തിനും സംഭവിച്ചതിനും ഇവിടെ സംഭവിക്കുന്നു. വൃദ്ധി വരുന്നു. ആ ഏ കണ്ടതാലും കണ്ടതാലുമുള്ള ഐ വരുന്നു. അപ്പോൾ എന്തുവരുന്നു? സീതൈവ സീത ഏവ സീതൈവ. വരുന്ന രൂപത്തിന് വ്യത്യാസമൊന്നുമില്ല. ഹ്രസ്വം ഇരുന്നാലും ദീർഘം ഇരുന്നാലും ഐ തന്നെ വരും. പിന്നെ എളുപ്പത്തിൽ മനസ്സിലാക്കാനാണെങ്കിലോ, പൂർവത്തിൽ എപ്പോഴും അവർണമായിരിക്കും, വേറൊന്നും ഇരിക്കാൻ പാടില്ല. കാരണം ആത്തെന്ന് പറഞ്ഞുകൊണ്ട് പരത്തിലിരിക്കുന്ന എന്തായിരിക്കും? ഏ അല്ലെങ്കിൽ ഐ, ഓ അല്ലെങ്കിൽ ഔ. കണ്ഠമാണോ താലുവാണോ ഒന്നും നോക്കാൻ പോണ്ട. പരത്തിൽ ഏ ഇരുന്നു കഴിഞ്ഞാൽ ഐ വരും, പരത്തിൽ ഓ ഇരുന്നു കഴിഞ്ഞാൽ ഔ വരും. ഇത്രയും അറിഞ്ഞിരുന്നാൽ മതി. എന്നുവെച്ചാൽ അതിനാണല്ലോ സാമ്യമുള്ളത്. ആദേശമായി വരുന്ന എപ്പോഴും എന്തായിരിക്കും? ഐ അല്ലെങ്കിൽ അവുമായിരിക്കും. പരത്തിൽ എയോ ഐയോ ഇരുന്നു കഴിഞ്ഞാൽ ഐ വരും. ഇത് മാത്രം ഓർത്താൽ മതി, ഓ അല്ലെങ്കിൽ അവ് ഇരുന്നു കഴിഞ്ഞാൽ അവ് വരും. പിന്നെ സ്ഥാനസ്വാമ്യം ഒന്നും നോക്കി കഷ്ടപ്പെടേണ്ട കാര്യമില്ല, എളുപ്പത്തിൽ മനസ്സിലാക്കാം. പിന്നെ ഓയുടെ ഇനി ഔ തസ്യ പ്ലസ് ഔന്നത്യം. ഔന്നത്യം ഒരു ഉദാഹരണം ഞാൻ മനസ്സിലുണ്ടാക്കി പറയുന്നതാണ്. ഇതുപോലെ ഏത് വേണോ നിങ്ങൾക്കെടുക്കാം. തസ്യ എന്ന് പറയുന്നിടത്ത് ആയുണ്ട്, അതിനെ വേർതിരിച്ചെടുക്കുക. തസ്യ ഔന്നത്യത്തിലെ ഔവിനെ മാറ്റിയെടുക്കുക. അപ്പൊ തസ്യ ഔന്നത്യം ആ ഔവെന്ന് വന്നു. എളുപ്പം മനസ്സിലാക്കാൻ എന്താണ്, ആയുടെ പരത്തിൽ ഔവാണ് ഇരിക്കുന്നത്, വൃത്തിയായിട്ട് വന്ന് ഔ തന്നെ വരും, വേറൊന്നും വരാനില്ല. സൂത്രത്തിന്റെ ക്രമങ്ങളൊക്കെ അനുസരിച്ച് പറയുകയാണെങ്കിൽ ആ പലം ഔവെന്നിരിക്കുന്നു, അവിടെ നിന്ന് വൃദ്ധിർ ഏച്ചി ആ ദേജ് വരെ വൃദ്ധിരേഖാ ദേശ്യാദ് അവർണത്തിൽ നിന്ന് ഏച്ചിലെ ഔ വരമിരിക്കുന്നു, വൃദ്ധി വിധിച്ചു. വൃദ്ധി എന്താണെന്നറിയണം. വൃദ്ധിരേജി അത് പറഞ്ഞു, ഏച്ച് പരവിരുന്നു കഴിഞ്ഞാൽ അവർണത്തിൽ നിന്ന് പരവിരുന്നു കഴിഞ്ഞാൽ വൃദ്ധി വരുമെന്ന് പറഞ്ഞു. വൃദ്ധി എന്താണ്? വൃദ്ധിരാദൈ ആയം ഔച്ചുമാണ്. ആദൈ ആയും ഐയും ഔവുമാണ്. ആ ഐ ഔ മൂന്നെണ്ണം വരുന്നു. വരുന്നു സ്ഥാന അന്തരതമഹ സാദൃശ്യമുള്ളത് വരും. സാദൃശ്യം നോക്കാതെ സ്ഥാനികളുടെ സ്ഥാനത്തെ നോക്കണം. ആദ്യം നോക്കേണ്ട അതിന്റെ സ്ഥാനത്തെയാണ്. അഗോ വിസർജനയാന കണ്ഠ ഓ തൗതോഹോ കണ്ടോഷ്ടം. കണ്ടോഷ്ടം വരുന്നു, കണ്ടോഷ്ടമുള്ള ഔവാണ്. അപ്പൊ ആയും ഔവും അതിന്റെ സ്ഥാനത്ത് ഔ വരുന്നു. അപ്പോ എന്തുവരുന്നു? ആ ഔ അതിന്റെ സ്ഥാനത്ത് ഔ വന്നിട്ട് ഔന്നത്യം. തസ്യ ഔന്നത്യം യകാരത്തിനോട് ഔവിനെ ചേർക്കുക. തസ്യൌന്നത്യം എന്ന് വരുന്നു. ഇനി പുസ്തകത്തിലെ ഉദാഹരണം നോക്കുക. വൃദ്ധിരേചി ആ ദേചി വരെ വൃദ്ധിരേഖാദേശ്യ ഗുണാപവാത കൃഷ്ണ ഏകത്വം. അത് പിരിച്ചെഴുതുക. കൃഷ്ണ ഏകത്വം വരാൻ പാടില്ല, അത് അവസാനമേ വരത്തുള്ളൂ. ഏകത്വ എന്നിരിക്കും. കൃഷ്ണ പ്ലസ് ഏകത്വം. ഇപ്പം നമുക്കറിയാം കൃഷ്ണയിൽ അകാരത്തെ വേർതിരിച്ചെടുക്കുക. കൃഷ്ണ ആ ഒരു കോമയിട്ട് കഴിഞ്ഞാൽ വേർതിരിയും. ആ കൃഷ്ണ ആ പ്ലസ് ഏകത്വം. ഏകത്വത്തിൽ എ വേർതിരിക്കുക. പായയുടെ പേരത്തിൽ എ വന്നു, ഇവിടെ വരുന്നു. വൃദ്ധിരേചിയാദേശി വരെ വൃദ്ധിരേകാദേശ്യാ അവർണത്തിൽ നിന്ന് ഏച്ചിലേ പരമരിക്കുന്നു, വൃദ്ധി ഏകാദേശമായി വരും. വൃദ്ധി എന്തെന്നറിയണം. പറയുന്നു വൃദ്ധിരാദേശ് ആത്തും ഐച്ചും ഐ ഔ വൃദ്ധിയാണ്. മൂന്നെണ്ണം വന്നു. മൂന്നിലേത് വരും? രണ്ട് സ്ഥാനിക്ക് പറയുന്നു സ്ഥാന അന്തരതമ അഗുവിസർജനയാനാം കണ്ഠ ഏ തൈതഹു കണ്ടതാലു. ആദേശത്തിൽ കണ്ടതാലു ഉള്ളത് ഐയാണ്, അത് വന്നു. ആയുടെ ഏയുടെ സ്ഥാനത്ത് ഐ വന്നു. കൃഷ്ണയുഗത്വം. ഇനി ഇതൊന്നും നോക്കണ്ട എ എന്നിരുന്നു കഴിഞ്ഞാൽ എയ്ക്ക് ഈ ആദേശങ്ങൾ സാദൃശ്യമുള്ള ഐനാണ്, അതുകൊണ്ട് എ ആയും എയും പോയി ഐ വരും. സ്ഥാനവും ഒന്നും നോക്കേണ്ട കാര്യമില്ല. ആ എ ഇരുന്ന ഐ വരും, ആ ഓ ഇരുന്ന ഔ വരും. എളുപ്പത്തിൽ ആ സാദൃശ്യം മനസ്സിലാക്കി അങ്ങ് ചെയ്താൽ മതി. ആ എ പരത്തിലിരുന്ന ഐ, ഐ പരത്തിലിരുന്നാലും ഐ, ഓ പരത്തിലിരുന്ന ഔ, ഔ പരത്തിലിരുന്നാലും ഔ. അത് രണ്ടിൻ്റെ സ്ഥാനത്ത് വരും, പൂർവത്തിൻ്റെയും പരത്തിൻ്റെയും സ്ഥാനത്ത്. അവിടെ എഴുതിയിരിക്കുന്നു കൃഷ്ണ ഏകത്വം, കൃഷ്ണ ഐ കത്വ കൃഷ്ണ ഏകത്വം അവസാനം നമ്മുടെ ചേരും. അപ്പൊ അവർണം എന്ന് പറഞ്ഞുകൊണ്ട് ഹ്രസ്വം മാത്രമല്ല ദീർഘവും എടുക്കാം. അതിനു വേണ്ടിയിട്ടാണ് അടുത്ത ഉദാഹരണം കൊടുത്തിരിക്കുന്നത്, ഗംഗ ഉഖ ഗംഗാ ഓഖ. കൃഷ്ണസ്യ ഏകത്വം, അതാണ് കൃഷ്ണ ഏകത്വം, കൃഷ്ണന്റെ ഏകത്വം എന്ന് പറയുന്നു. ഗംഗായ ഗംഗായ ഓഖ, ഓഘ എന്ന് വെച്ചാൽ ഒഴുക്ക്, ചുഴിയുന്നൊക്കെ അർത്ഥം, പ്രവാഹം. ഗംഗ, ഗംഗ് കോമ ആ പ്ലസ് ഓ, ഓ കോമ ഖ. ഇത് പരത്തിലിരിക്കുന്ന ഓഘമാണോ ഔഘമാണോ എന്ന കാര്യമാണെങ്കിൽ നമുക്ക് പദത്തെക്കുറിച്ച് ബോധം ഉണ്ടാവണം, അല്ലെങ്കിൽ അറിയാൻ പറ്റില്ല. ആ ഓ എന്നിരിക്കുന്നു, നമുക്കിനി കണ്ണടച്ചെന്ന് പറയാം ഇവിടെ ഔ ആയിരിക്കും വരുന്നത്. എന്തുകൊണ്ട്? പരത്തിൽ ഓ ആയിരിക്കും. നിയമം അനുസരിച്ച് പറയണമെങ്കിൽ എന്ത് പറയണം? വൃദ്ധരേജി ആദേജി വരെ വൃദ്ധരേഖാദേശാദ അവർണത്തിൽ നിന്ന് ഏച്ച് പരമിരിക്കുന്നു. അവർണം എന്ന് പറയുന്നിടത്ത് ഹ്രസ്വ ആകാരമല്ല, ദീർഘമാണ്. ഏച്ചില ഓ പരമിരിക്കുന്നു. പൂർവപരങ്ങൾക്ക് വൃദ്ധി വരണം പറയുന്നു. സ്ഥാനാന്തര തമഹ സദൃശ തമമായതാദേശമായി വരും. എന്ത് ചെയ്യണം? മൂന്നെണ്ണം ഉണ്ട്, സ്ഥാനി രണ്ടേ ഉള്ളൂ. സ്ഥാനാന്തരതമ സ്ഥാനിയുടെ സ്ഥാനങ്ങൾ നോക്കുന്നു. അകുഹ സർജനയാന കണ്ഠ ആയുടെ സ്ഥാനം തന്നെയാണ് ആകാരത്തിൻ്റെയും. ഓ തൗത്തോഹ കണ്ഠതാലു അല്ല കണ്ഠോഷ്ടം. ആദേശത്തിൽ എന്ത് വരുന്നു? കണ്ഠോഷ്ടമുള്ള അവകാരം വന്നു. ഗംഗ ഉഗഹ എന്ന് വന്നു കണ്ഠോഷ്ടം. ഗംഗ ഉഗഹ ദേവ ഐശ്വര്യം, ദേവാനാം ഐശ്വര്യം, ദേവന്മാരുടെ ഐശ്വര്യം, ദേവ ഐശ്വര്യം. ആദ്യത്തെ രണ്ടും ഔകാരം വന്നതിന് ഉദാഹരണം, ഇനി അടുത്ത് വരുന്ന രണ്ടും ഐ വരുന്നതിന് ഉദാഹരണം. ദേവ ഐശ്വര്യം, ദേവ് ആ പ്ലസ് ഐശ്വര്യം, ഐശ്വര്യ എന്ന് വരുന്നു. അവസാനം ഐശ്വര്യം. ഇവിടെയും സ്പഷ്ടമാണ്, പരത്തിലായി ഇരിക്കുന്നുണ്ട്, വരുന്ന ഐ തന്നെയായിരിക്കും. എന്നാലും സൂത്ര പ്രക്രിയ അനുസരിച്ച് അങ്ങനെ വൃദ്ധിരേജി ആദേശിച്ച് പരി വൃദ്ധിരേഖാദേശിയാത് അവർണത്തിൽ നിന്ന് ഏച്ചില ഏ പരമരി അല്ല ഇവിടെ ഐ, ഐ പരമരിക്കുമ്പോൾ വൃദ്ധിയേകാദേശമായി വരും. വൃദ്ധി എന്ന് പറയുന്ന ആ ഐ ഔ മൂന്ന്, സ്ഥാനി രണ്ട്, ആ ഐ വരുന്ന സ്ഥാനി അന്തരതമ. സ്ഥാനിയുടെ സ്ഥാനം നോക്കുക, വിസർജനേന കണ്ഠ ഏ തൈതോഹോ കണ്ടതാലു ആദേശത്തിൽ കണ്ടതാലു എന്ന് പറയുന്ന ഐയാണ്. അപ്പൊ ദേവ് ആണ്, ദേവ് ഐശ്വര്യം, ഐശ്വര്യ എന്ന് വന്നു. വിനോട് ഐ ചേർക്കുക, ദേവൈശ്വര്യം എന്ന് വന്നു. പിന്നെ എന്താണ്? കൃഷ്ണോത്കണ്ഠ്യം, കൃഷ്ണസ്യ ഔത്കണ്ഠ്യം, കൃഷ്ണന്റെ ഉത്കണ്ഠ എന്നുള്ള അർത്ഥം. ഔത്കണ്ഠ്യം എന്ന് പറഞ്ഞാൽ ഉത്കണ്ഠ തന്നെ. കൃഷ്ണ പ്ലസ് ഔത്കണ്ഠ്യം, അതിനെ പിരിച്ചെഴുതുമ്പോൾ അങ്ങനെ വരും, കൃഷ്ണ ആ ഔത്കണ്ഠ്യം എന്ന് പറയും. ഔത്കണ്ഠ്യ എന്ന് വരും, കണ്ഠ്യ ണ് ഢ യ മൂന്നെണ്ണം ചേർന്ന് സ സംയോഗം വന്നിരിക്കുകയാണ്. ഹലോ അനന്തരാ സംയോഗ, ഒരു സംയോഗമാണ്, മൂന്ന് അക്ഷരങ്ങളുടെ സംയോഗം. കണ്ഠ്യ ഇവിടെ കൃഷ്ണ ആ ആവുന്നിരിക്കുന്നു. ഇവിടെയും സ്വശ്രമാണ്, അവ ഇരുന്നു കഴിഞ്ഞാൽ അവ തന്നെ വരും, വേറൊന്നും ചിന്തിക്കേണ്ട കാര്യമില്ല. സ്ഥാനവും പറയും ഒന്നും നോക്കണ്ട. പിന്നെ സൂത്രം പറയുന്നതനുസരിച്ചാണെങ്കിലോ വൃദ്ധിരേജി ആദ്യേജ് വരെ വൃദ്ധിരേഖാദീശ അവർണത്തിൽ നിന്ന് പരത്തിൽ അവയിരിക്കുന്നു, ഏച്ച് ഔ വൃദ്ധി വരുന്നു. എന്താണ് വൃദ്ധി? വൃദ്ധിരാദിച്ച് ആത്തും ഐച്ചുമാണ് വൃദ്ധി. അത് മൂന്നുണ്ട്, ആ ഐ ഔ മൂന്നെണ്ണമുണ്ട്. മൂന്നിലൊന്ന് വരണം, അതിന് പറയുന്നു സ്ഥാനാന്തരതമഹ. സ്ഥാനിയുടെ സ്ഥാനങ്ങൾ നോക്കുന്നു. അഗോ വിസർജനീയാനാം കണ്ഠ ഓ തൗതോഹോ കണ്ഠോഷ്ഠം. ആക്കും അവയ്ക്കും കൂടി ആദേശത്തിൽ നിന്നും കണ്ഠോഷ്ഠമുള്ള അവ് വരും. കണ്ഠോഷ്ഠ കൃഷ്ണ ഉത്കണ്ഠ്യം, കൃഷ്ണ ഉത്കണ്ഠ്യം കണ്ഠ്യം ഔ വന്നു. കൃഷ്ണ ഔ കൂട്ടിച്ചേർത്ത് കൃഷ്ണ ഉത്കണ്ഠ്യം. അപ്പോൾ ഇതിൽ പ്രധാനമായും മനസ്സിലാക്കേണ്ട എന്താണ്? അവർണത്തിൽ നിന്ന് ഐവണ് റിലക്ക് വരെയുള്ള വർണ്ണങ്ങൾ പരത്തിലിരുന്നു കഴിഞ്ഞാൽ ഗുണം വരും. അവർണത്തിൽ നിന്ന് ഏവങ് ഐ ഔച്ച് വരെയുള്ള വർണ്ണങ്ങൾ പരവരുത്തി കഴിഞ്ഞാൽ വൃദ്ധി വരും. ഇതാണ് മനസ്സിലാക്കുന്നത്. അതിൽ ഗുണം എന്ന് പറയുന്നത് ഹർസവുമായ അകാരം എ ഓ. വൃദ്ധി എന്ന് പറയുന്നത് ദീർഘം ആ ഐ ഔ. ഇത് വ്യക്തമായി ധരിച്ചിരിക്കണം. അതിൽ നമ്മളിപ്പോൾ പഠിച്ചത് എന്താണ്? ആ ഈ ഇരിക്കുമ്പോൾ എ വരും, ആ ഊ ഇരിക്കുമ്പോൾ ഓ വരും. ഇത്രയും ഓർത്തിരുന്നാൽ മതി. ആ ഈ എന്നാ എ, ആ ഊ എന്നാ ഓ. സൂത്രവും വൃത്തിയും നിയമങ്ങളും ഒന്നും മനസ്സിലാക്കിയില്ലെങ്കിൽ ഇത്രയും ഓർത്തിരുന്നാൽ മതി. അപ്പോൾ ഗുണങ്ങളിൽ രണ്ട് വരുന്നതാണ് നമ്മൾ പഠിച്ചത്. ഇനി ഗുണത്തിലൊന്ന് ശേഷിക്കുന്നുണ്ട്, ആ അതിന് നമ്മൾ പഠിക്കും. അതുപോലെ തന്നെ വൃത്തിയിൽ മൂന്നുണ്ട്, ആ ഐ ഔ. അതിൽ രണ്ട് വരുന്നതാണ് പഠിച്ചത്. ഇനി ഒന്ന് ശേഷിക്കുന്നുണ്ട്, അതിൽ അത് നമ്മൾ പഠിക്കും. ആവശ്യമുണ്ടെങ്കിലേ പഠിക്കത്തുള്ളൂ, അനാവശ്യമായി നമ്മൾ ഒന്നും തന്നെ പഠിക്കത്തില്ല. അതെപ്പോഴും മനസ്സിരിക്കണം. അപ്പോൾ പിന്നെ ഒരു കാര്യം എപ്പോഴും മനസ്സിലായിരിക്കേണ്ട ഒരു കാര്യം, ആദ്യം മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യം ഇതാണ്, നമ്മൾ അനാവശ്യമായി ഒന്നും തന്നെ പഠിക്കത്തില്ല. അതുകൊണ്ട് അനാവശ്യമായ കാര്യങ്ങളൊന്നും ആരും ചോദിക്കരുത്. ആവശ്യമുള്ളതേ പഠിക്കത്തുള്ളൂ. ഇതെപ്പോഴും മനസ്സിലാക്കും. രണ്ടാമത് പഠിക്കേണ്ടത് എന്താണ്? ഏതൊരു നിയമം പറഞ്ഞാലും ഒരു നിയമം ഇവിടെ ശാശ്വതമല്ല, ആത്യന്തികമല്ല, അതിനെല്ലാം അപവാദങ്ങൾ വരും. മുമ്പ് അങ്ങനെ പറഞ്ഞു, പിന്നെ ഇപ്പം ഇങ്ങനെ പറഞ്ഞു എന്ന് ചോദിക്കരുത് വ്യാകരണത്തിൽ. മുമ്പ് അങ്ങനെ പറഞ്ഞാൽ ഇന്ന് മാറ്റിയും പറയും. ഈ രണ്ട് കാര്യങ്ങളും എപ്പോഴും മനസ്സിലിരിക്കണം. അപ്പം ആവശ്യമുള്ളതേ പഠിക്കുമെന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം കൂടുതൽ പ്രചാരത്തിലിരിക്കുന്ന സന്ധികളാണ് നമ്മൾ ആദ്യം പഠിക്കുന്നത്. പിന്നെ അധികം പ്രചാരത്തില്ലാത്ത പതുക്കെ പഠിക്കും, പതുക്കെ പഠിച്ചാൽ മതി, നമുക്ക് അത്യാവശ്യമൊന്നുമില്ലല്ലോ. പെട്ടെന്ന് തീർത്തിട്ട് വേറെ ഒന്നും ചെയ്യാനില്ലല്ലോ. അതുകൊണ്ട് അടുത്ത ഉദാഹരണം എഴുതിക്കൊള്ളുക. നമുക്കൊരിക്കലും തോന്നരുത് നമ്മളെല്ലാം പഠിച്ചു കഴിഞ്ഞെന്ന്. എന്താ എനിക്ക് തോന്നുന്നില്ല, ഒരുപാട് കാര്യങ്ങൾ ഇനിയും പഠിക്കാനുണ്ട്, അതൊക്കെ വരും. ക്ഷമിക്കുക, അടുത്ത ഒരു ഉദാഹരണം എഴുതുക. ഞാൻ ഇവിടെ ഇപ്പോൾ ഇത് എടുത്തു പോകുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ബ്രഹ്മസൂത്രം വായിക്കുമ്പോൾ അതിൽ കാണുന്ന സന്ധികൾ അതനുസരിച്ചിട്ടാണ് ഞാൻ ഇവിടെ ഇപ്പോൾ പഠിപ്പിച്ചു പോകുന്നത്. അതിൽ വരുന്ന സന്ധികൾ അല്ല ഈ പുസ്തകത്തിൻ്റെ ക്രമം നോക്കുന്നില്ല. ഇന്ന് ബ്രഹ്മസൂത്രം വായിച്ചപ്പോൾ ഒരു സന്ധി എൻ്റെ മനസ്സിൽ കണ്ടു. ഇപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നിയ ഒരാശയം അനുസരിച്ചാണ് ഇപ്പം പഠിപ്പിക്കാൻ പോകും. അത് കൊള്ളാമല്ലോ എന്ന് വിചാരിച്ചു. കാരണം അങ്ങനെ വരുന്ന സന്ധികൾ നമ്മൾ പഠിക്കുക, ആ പുസ്തകം മുഴുവൻ പഠിക്കുക. ഇത് ആദ്യം പോലെ ക്രമത്തിന് ഞാൻ അതിൻ്റെ മര്യാദയ്ക്കാണ് പഠിപ്പിച്ചിരുന്നതെങ്കിൽ ഇന്നിവിടെ ഇരിക്കുന്നതിൽ പകുതി ആൾ പോലും ഇവിടെ കാണത്തില്ലായിരുന്നു. അതിന് സമ്പ്രദായം എന്ന് പറയും. ഇപ്പം സമ്പ്രദായം തൽക്കാലം നമുക്ക് മാറ്റിവെക്കാം. ഇന്ന് കണ്ടത്, ഇന്ന് ബ്രഹ്മസൂത്രത്തിൽ കണ്ട വച്ചൊരു ഉദാഹരണം കൂടെ എഴുതുക. അതിൽ കണ്ട ഉദാഹരണമല്ല, ഇതിന് ഏതാണ് അതിൽ കണ്ടതെന്ന് നിങ്ങൾ കണ്ടുപിടിക്കണം, നിങ്ങളുടെ ജോലിയാണ്. ഉണ്ട് ബ്രഹ്മസൂത്രം. ഉദാഹരണം കൂടെ എഴുതുക. ഗുരുസ്തരതി, ഇതുപോലെയുള്ള ഉദാഹരണങ്ങൾ വരും. ഇതല്ല അവിടെ ഉള്ളത്. അപ്പൊ ഇവിടെ ഇത് ഇതുവരെ നമ്മൾ പഠിച്ചുകൊണ്ട് വന്ന പോലെ അല്ല. ഇവിടെ ഒരു വ്യത്യാസമുണ്ട്. ഇതുവരെ നമ്മൾ പഠിച്ചിടത്ത് എന്താണോ, ഈയുടെ സ്ഥാനത്ത് ഏകാരം വരുന്നു, ഊന്റെ സ്ഥാനത്ത് പകാരം വരുന്നു, ഹൃദയന് രേഖം വരുന്നു, അങ്ങനെ പഠിച്ചു. പിന്നെ എന്ത് പഠിച്ചു? ആയുടെ പരത്തിലായിരുന്ന ആ എന്ന് വരും, ഈയുടെ പരത്തിൽ ഈ നിരുന്ന ഈ വരും, ഊവിന്റെ പരത്തിൽ ഊ വരുന്ന ഊ എന്ന് വരും, അത് പഠിച്ചു. എക്ക് ഐ വരും, ഓക്ക് ഔ വരും, ഔ വരും, ഐക്ക് ആയി വരും, ഔവിന് ആവ് വരും, അത് പഠിച്ചു. ആ ഈ നിരുന്ന ഏന്ന് വരും, ആ ഊ നിരുന്ന ഓ വരും, അത് പഠിച്ചു. പിന്നെ ഹാ ഏ ഐ എന്നിരുന്നു കഴിഞ്ഞാൽ ഐ വരും, ആ ഓ ഔ എന്നിരുന്നു കഴിഞ്ഞാൽ ഔ വരും, ഏ ആ നിരുന്നു കഴിഞ്ഞാൽ പൂർവ്വരൂപം വരും, അത് പഠിച്ചു. ഇനി ചില സ്ഥലങ്ങളിൽ ഏക്ക് ഐ വന്നു കഴിഞ്ഞാൽ യകാരൻ ലോപിച്ച് ലോപശാകല്യസ്യ അങ്ങനെ ആയിരിക്കും. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചതെന്നാണ് എൻ്റെ ഓർമ്മ. ഇതിൽ കൂടുതൽ എന്തെങ്കിലും പഠിച്ചിട്ടുണ്ടോ എന്ന് ഞാൻ ഇപ്പോൾ ഓർക്കുന്നില്ല. ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമായ രീതിയിലാണ് ഇവിടം മൂലം നമ്മൾ പഠിക്കേണ്ടത്. ആ രീതിയല്ല ഇവിടെ പഠിക്കേണ്ടടത്ത്. ഒരു കാര്യം നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, ഈ രൂപം ഇങ്ങനെ ഒരു സന്ധി ഇന്ന് വന്നായിരുന്നു. ഇത് ആദ്യം ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ എങ്ങനെ പിരിക്കണം? പിരിച്ചെഴുതുക. ഗുരുഹു തരതി, ഗുരുഹു എന്ന് പറയുന്നത് നമുക്കറിയാം, ഗുരുശബ്ദം പ്രഥമായൊക്കെ വരുന്നു. തരതി എന്ന് പറഞ്ഞാലോ തൃ പ്ലവന പ്ലവന തരണയോഹോ നീന്തുക എന്നൊക്കെയുള്ള അർത്ഥത്തിലുള്ള തരതി. ലട്ട് പ്രഥമോഷയൊക്കെ വരുന്നു. ഗുരു തരണം ചെയ്യുന്നു, എന്തിനെ? സംസാരത്തെ. എന്നൊക്കെ നമുക്ക് അർത്ഥം പറയാം. അത് പ്രത്യേകിച്ച് ഒരു അർത്ഥം മനസ്സിൽ കണ്ടിട്ടില്ല, മനസ്സിൽ തോന്നി ഒരു ഉദാഹരണം പറഞ്ഞു എന്നേ ഉള്ളൂ. ഇങ്ങനെ പിരിക്കുന്നു. അപ്പൊ ഇവിടെ ശരിക്കും നമ്മൾ ഒരു വാക്യത്തിൽ ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ ഇങ്ങനെ പിരിക്കും, ഗുരുഹു തരതി എന്ന് പിരിക്കും. പക്ഷെ നമുക്കിവിടെ സന്ധി ചെയ്യണമെങ്കിൽ, അതായത് വ്യാകരണ സൂത്രങ്ങൾ ഉപയോഗിച്ച് സന്ധി ചെയ്യണമെങ്കിൽ ഇങ്ങനെ പിരിച്ചാൽ പോരാ. ഇങ്ങനെ വിസർഗം വരുന്ന 90% സ്ഥലങ്ങളിലും സന്ധി നമ്മൾ ആരംഭിക്കുമ്പോൾ, നമ്മളിവിടെ സന്ധി ചെയ്യുകയാണ്, നമ്മൾ അവിടെ സകാരത്തിൽ നിന്ന് തുടങ്ങണം. എങ്ങനെ? ഗുരുസ് പ്ലസ് തെറപ്പി, ഇങ്ങനെ തുടങ്ങണം എല്ലായിടത്തും. അപൂർവം ചില സ്ഥലങ്ങളിൽ മാത്രമേ വിസർഗത്തിന് ഈ സകാരത്തിന് പകരം രേഫത്തിൽ തുടങ്ങും. കാരണം ചില ശബ്ദങ്ങളുണ്ട്, അന്തര്, പ്രാതര്, സ്വര്, പുനര്, ഇതൊക്കെ രേഫാന്തത്തിൽ വരുന്ന ശബ്ദങ്ങളാണ്. അങ്ങനെയുള്ള ശബ്ദങ്ങൾ അതിപ്പോ വിട്ടയ്ക്കുക. അതൊഴികെ ബാക്കി എല്ലായിടത്തും വിസർഗം കണ്ടു കഴിഞ്ഞാൽ നമ്മൾ സന്ധി ചെയ്യാൻ വേണ്ടി തുടങ്ങുമ്പോൾ സകാരത്തിൽ തുടങ്ങണം. അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഗുരുഹു എന്ന് പറയുന്ന ഈ ശബ്ദം സിദ്ധമായത് ഗുരു എന്ന് പറയുന്ന ശബ്ദത്തിൽ നിന്ന് സുപ്പ് എന്ന് പറയുന്ന ഒരു പ്രത്യയം വന്നിട്ടാണ്. സുപ്പ് എന്ന് പറയുന്നത് ആണ് ആ പ്രത്യയം വന്നിട്ടാണ് നമ്മൾ ഗുരുഹു ഗുരു ഗുരവഹ ഗുരു ഗുരു ഗുരു ഗുരുണാ ഗുരുഭ്യാം ഗുരുഭി ഗുരവേ ഗുരുഭ്യാം ഗുരുഭ്യ ഗുരോഹോ ഗുരുഭ്യാം ഗുരുഭ്യ ഗുരോഹോ ഗുരുഹോ ഗുരുണാം ഗുരു ഗുരുഹോ ഗുരുഷ. ഇത്രയും രൂപങ്ങൾ സുപ്പ് പ്രത്യയം കൊണ്ടാണ് ശ്രദ്ധിക്കുന്നത്. അതിന്റെ ശബ്ദം എന്താണ്? ഗുരു. അതിനെ പ്രാതിപദികം എന്ന് പറയും. അതിൽ നിന്ന് സു ഔജ സമ്മൗട്ട് ശസ്ട്ടാഭ്യാം ബിസ്ങേഭ്യാം ബിസ് നസീഭ്യാം ബിസ് നസ്വസാംഗി ഓ സുപ്. ഇത്രയും പ്രത്യയങ്ങൾ വരും, 21 പ്രത്യയങ്ങൾ വന്നു. നമ്മൾ രൂപങ്ങൾ ശ്രദ്ധിക്കുന്നതിന് നമ്മൾ പഠിക്കും. ഇപ്പം നമ്മൾ അങ്ങോട്ടൊന്നും പോകുന്നില്ല. ഇപ്പം നമ്മൾ എന്താ ചെയ്യുന്നത്? ഗുരുഹു എന്ന് കണ്ടപ്പോൾ അടുത്തൊരു പദവും ഒന്ന് തരതി, നമുക്കിവിടെ സന്ധി ചെയ്യണം. അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്തു? ആ സുപ്പിലെ അസു, അതിലസ് അവിടെ നിന്ന് തുടങ്ങുന്നു. ഗുരുസ് തരതി. ഇവിടെ സന്ധി ചെയ്യുമ്പോൾ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, പ്രത്യേകിച്ച് നമ്മൾ ഗുരുസ്തരതി എന്ന് പറയുന്ന ആ രൂപം കണ്ടിട്ടാണ് അത് പിരിക്കാനും സന്ധി ചെയ്യാനും രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് പിരിച്ചെടുക്കുക, പിന്നെ കൂട്ടിച്ചേർക്കുക. ആരംഭിക്കുന്നു ഈ ഗുരുസ്തരതി എന്ന് പറയുന്നതാണ് ഇവിടത്തെ സംസ്കൃതമായ രൂപം. ഇതാണ് സംസ്കൃതം, സംസ്കരിക്കപ്പെട്ട രൂപം ഇതാണ്. അല്ലെങ്കിൽ ഇതിനെ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, പരിനിഷ്ഠിതമായ രൂപം ഇതാണ്. നമ്മൾ സന്ധി തുടങ്ങുമ്പോൾ നമ്മുടെ മനസ്സിൽ ഈ രൂപം ഇരിക്കണം. നമ്മൾ സൂത്രങ്ങൾ പ്രയോഗിക്കുന്നത് അവിടെ എത്തിച്ചേരാനായിരിക്കണം, ഗുരുസ്തരതി. കാരണം തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ട്, ഭാഷയ്ക്ക് വേണ്ടിയാണ് വ്യാകരണം, വ്യാകരണത്തിന് വേണ്ടിയല്ല ഭാഷ. അപ്പൊ ഗുരുസ്തരതി എന്ന് പറയുന്നതാണ് പ്രയോഗം, ഭാഷയുടെ ശരിയായ പ്രയോഗം. ആ പ്രയോഗത്തിൽ എത്തിച്ചേരുന്നതിന് വേണ്ടി നമ്മൾ സന്ധി സൂത്രങ്ങൾ ഉപയോഗിച്ച് ചെയ്യുകയാണ്. അപ്പൊ നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മുടെ കയ്യിൽ എത്ര സൂത്രങ്ങളുണ്ടെന്നല്ല, അവിടെ എങ്ങനെ എത്തിച്ചേരാം എന്നുള്ളതാണ്. ഗുരുസ്തരതി എന്നുള്ളിടത്ത് എങ്ങനെ എത്തിച്ചേരാം മുമ്പ് എങ്ങനെയാണ് നമ്മൾ ചെയ്തത്? ആ പ്ലസ് ഇ എ എളുപ്പമാണ്. ആ പ്ലസ് ഇ എ ആ ഗുണ ഒരു സൂത്രം ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. ഇവിടെ അത് പറ്റത്തില്ല. അവിടെ ആ ഈ നിരന്നിടത്ത് എ ആക്കുന്നതിന് ഒരു സൂത്രം പ്രവർത്തിച്ച് അതങ്ങ് ചെയ്തു. ഇവിടെ അങ്ങനെയല്ല, ഇവിടെ പല സൂത്രം പ്രവർത്തിച്ചാലേ അവിടെ എത്തത്തുള്ളൂ. അതിനും എന്താണ്, പല സൂത്രങ്ങളുള്ളതിനും അവിടെ എത്തിച്ചേരുന്നതിന് ആവശ്യമുള്ള സൂത്രങ്ങൾ മാത്രമേ പ്രയോഗിക്കാവൂ. അനാവശ്യമായ സൂത്രങ്ങളൊന്നും പ്രയോഗിക്കരുത്. ഇവിടെ നമുക്ക് തോന്നുമ്പോൾ കുറച്ച് സൂത്രങ്ങൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് തോന്നും ഇവിടെ പലതും ചെയ്യാമെന്ന്. പാടില്ല. സൂത്രങ്ങൾ പ്രയോഗിച്ച് ഗുരുസ്ഥലതി എന്ന് വരുമ്പോൾ അവിടെ നിർത്തണം. നമ്മൾ പരിനിഷ്ഠിതമായ രൂപത്തിൽ എത്തിച്ചേർന്നു. അപ്പൊ അതുകൊണ്ട് അത് ശ്രദ്ധിക്കണം. പിന്നെ വേറൊരു കാര്യം എന്താണ്, നേരത്തെ ആ ഈ എ എന്ന് പറഞ്ഞു. ആ എന്ന് പറയുന്ന സ്വരം, ഈ എന്ന് പറയുന്ന സ്വരം രണ്ടും കൂടി ചേർത്ത് എ എന്നൊരു സ്വരം കിട്ടി. ഇവിടെയാണെങ്കിലോ സ്വരത്തിന്റെ ഇടപാടേ ഇല്ല. ഇവിടെ ഗുരുസ്ഥരതി എന്നിരിക്കുന്നിടത്ത് സകാരം എന്ന് പറയുന്നത് വ്യഞ്ജനമാണ്, ഹല്ലിൽ പെടുന്നതാണ്. ശരിക്കും പറഞ്ഞാൽ ശല്ല് ശല ഊഷ്മാണ. പരത്തിലിരിക്കുന്നതോ ത, ഹല്ലിപ്പെടുന്നതാണ്. അതിൻ്റെ ഇടയ്ക്ക് സ്വരമില്ല. ഈ രണ്ട് വ്യഞ്ജനങ്ങളാണ് അവിടെ ചേർന്നിരിക്കുന്നത്. പിരിച്ചു കഴിഞ്ഞപ്പോൾ നമുക്ക് എന്ത് കിട്ടി? വിസർഗം കിട്ടി. എന്ന് പറയുന്ന വിസർഗം. ആ വിസർഗത്തിൽ നിന്നാണ് ഇപ്പം നമ്മളിവിടെ സകാരത്തെ എത്തിച്ചേർന്നത്. ഗുരുസ്ഥരതി വിസർഗത്തിൽ നിന്ന് എത്തിച്ചേർന്നതാണ്. ഈ വിസർഗം എന്ന് പറയുന്നതോ അതൊന്നും സ്വരത്തിപ്പെടുന്നില്ല. സ്വരത്തിൽ അച്ചപ്പെടുന്നുള്ള വിസർഗമില്ല. അത് ഹാ പോലെയാണ് ഉച്ചരിക്കുന്നത്. അപ്പോൾ ഇവിടെ സന്ധി ചെയ്യുന്നതിന് സ്വരമില്ല. സന്ധി എന്ന് പറയുന്നത് സംഹിത അധികാരത്തിലാണ് എന്നും പറഞ്ഞല്ലോ. സംഹിതായ എന്ന് പറയുന്ന അധികാരത്തിലാണ് ഈ സന്ധികളെല്ലാം സ്വരങ്ങൾ കൂടിച്ചേർന്ന്. ചിലപ്പോൾ അവിടെ വ്യഞ്ജനവും വരും, ഈ കിയാ വന്നില്ലേ. പക്ഷെ അത് സ്വര സാദൃശ്യമുള്ളത് കൊണ്ടാണ് അത് വരുന്നത്. ഈ ഇയാ മുമ്പ് പറഞ്ഞാണ്. ഇവിടെ ആകുമ്പോൾ അങ്ങനെ സ്വരങ്ങളില്ല കൂടിച്ചേരാൻ. പൂർവത്തിരിക്കുന്ന വിസർഗം, പരത്തിലിരിക്കുന്നത് തക്കാരം. അപ്പൊ വാസ്തവത്തിൽ ഇവിടെ എന്താ സംഭവിക്കുന്നത്? നേരത്തെ പോലെ സ്വരങ്ങൾ കൂടിച്ചേർന്നൊരു സന്ധി വരുന്നില്ല. എന്നാൽ ഇവിടെ നമ്മളങ്ങനെ വിരിച്ചു ഗുരുഹു തരതി, സന്ധി എങ്ങനെ വന്നു? ഗുരുസ്തരതി. ഉച്ചാരണത്തിൽ പ്രകടമായൊരു വ്യത്യാസമുണ്ട്. നേരത്തെ പറഞ്ഞല്ലോ ഗുരുസ്തരതി എന്ന് പറയുന്നത് സംസ്കൃതമാണ്, സംസ്കരിക്കപ്പെട്ട ഒരു രൂപമാണ്. ഗുരുഹു തരതി എന്ന് പറയുന്ന രണ്ട് പദങ്ങൾ കൂട്ടിച്ചേർത്ത് നമ്മളതിനെ സംസ്കാരം എന്ന് പറയും, സംസ്കരിച്ചു. വാസ്തവത്തിൽ അവിടെ നമ്മൾ എന്താ സംസ്കരിച്ചിരിക്കുന്നത്? ആ ഉച്ചാരണത്തെ സംസ്കരിച്ചിരിക്കുകയാണ്. ഗുരുഹുത്തരതി അതിനെ ഗുരുസ്തരതി എന്നാക്കി, പിരിച്ചപ്പോൾ ഗുരുഹുത്തരതി എന്നായി. അതാണ് ഇവിടെ സംഭവിക്കുന്നത്. ഇതിനെ നമ്മൾ സന്ധി എന്നാണ് പറയുന്നത്. പക്ഷെ ഇത് സംഹിത അധികാരത്തിൽ വരുന്നതല്ല. ഇവിടുത്തെ കാര്യങ്ങളെല്ലാം പിന്നെ സന്ധി എന്ന് പറയാൻ പറയാതെ ഇരിക്കാം, പറഞ്ഞില്ലെങ്കിലും ദോഷമൊന്നുമില്ല. അപ്പോ ഒരു പങ്ക്തിയിൽ ഗുരുസ്തരതി എന്ന് കണ്ടുകഴിഞ്ഞാൽ നമ്മൾ ഗുരുഹു തരതി എന്ന് പിരിക്കും ആദ്യം പറഞ്ഞു. പക്ഷെ നമുക്ക് വ്യാകരണ നിയമങ്ങൾ അനുസരിച്ച് പ്രക്രിയ ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? വിസർഗത്തിൽ നിന്ന് തുടങ്ങാൻ പറ്റത്തില്ല, സകാരത്തിൽ നിന്ന് തുടങ്ങണം. ഇത് പ്രത്യേകം ഓർക്കണം. വിസർഗം കണ്ടു കഴിഞ്ഞാൽ അപ്പോൾ എന്ത് ചെയ്തു? നമ്മൾ ഗുരുസ് തരതി എന്ന് പിരിക്കുന്നു. ഇവിടെ നിന്ന് ഇനി പ്രക്രിയകൾ കൊടുക്കും. ഈ ഗുരു എന്ന് പറയുന്ന ശബ്ദത്തെക്കുറിച്ച് നേരത്തെ പറഞ്ഞു. ഗുരു ഹു എന്ന് നമ്മൾ ഉച്ചരിക്കും. അവിടെ ഹു ഒന്നുമില്ല, എന്നാൽ നമ്മൾ ഉച്ചരിക്കുമ്പോൾ അങ്ങനെ ഉച്ചരിക്കുന്നു ഗുരു ഹു. ഗുരു എന്ന് പറയുന്ന വിസർഗമില്ലാത്ത ഒരു ശബ്ദമുണ്ട് ഗുരു, പ്രാതിപദികം എന്ന് പറയും. പിന്നെ നമ്മൾ പഠിക്കും. അതിൽ നിന്ന് സുപ്പെന്ന് പറയുന്ന ഒരു പ്രത്യേകം വന്ന് സു സ് വന്നു. അതിൽ വേണ്ട കാര്യങ്ങളൊക്കെ വന്നിട്ടാണ് ഗുരുഹു എന്നായത്. അപ്പൊ ഗുരു എന്ന് പറയുന്ന ഒരു ശബ്ദത്തിൽ നിന്ന് സകാരം പരത്തിൽ വന്നിട്ട് ഗുരുഹു എന്നാകുന്നതിനെ പറയുന്നത് എന്താണ്? അവിടെ നിങ്ങൾ എത്ര സൂത്രങ്ങൾ ഉപയോഗിക്കുന്നു, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നു, ഇതിനെ പറയുന്നതാണ് പദസംസ്കാരം എന്ന് പറയും. എന്നുവെച്ചാൽ അതാണ് പറഞ്ഞത്, നമ്മൾ സംസ്കരിച്ചിരിക്കുന്നു. അപ്പോൾ പദസംസ്കാരം കൊണ്ട് നമുക്ക് കിട്ടുന്ന ഒരു രൂപമാണ് ഗുരുഹു. ഇനി തരതി എന്ന് പറയുന്നതോ, അതും പദസംസ്കാരം സംഭവിച്ചിരിക്കുന്നു. തൃ എന്ന് പറയുന്ന ധാതുവിൽ നിന്ന് തിപ്പ് പ്രത്യയം വന്ന് ശപ്പ് വന്ന് ഗുണം വന്ന് ഒരുപാട് കാര്യങ്ങൾ വരും. അതിപ്പോൾ പറഞ്ഞാൽ നമുക്ക് മനസ്സിലാകത്തില്ല. തിപ്പെന്ന് ശപ്പെന്നും പറഞ്ഞാൽ എന്ത് മനസ്സിലാക്കണം? പഠിക്കണം. പല സൂത്രങ്ങളും വന്നിട്ട് എന്ത് ചെയ്തു? അത് തരതി നായി. തരതി ഒരു പദമാണ്. അപ്പം അവിടെയും സംഭവിച്ചിരിക്കുന്ന ഒരു പദസംസ്കാരം. ഏതോ ഒരു ധാതുവിൽ നിന്ന് എന്തൊക്കെയോ കാര്യങ്ങൾ സംഭവിച്ച് തരതി എന്നൊരു രൂപം കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ പറയും അത് പദസംസ്കാരമാണ്. ഗുരുഹു എന്ന് പറയുന്ന ഒരു പദസംസ്കാരമാണ്. തരതി എന്ന് പറയുന്ന ഒരു പദസംസ്കാരമാണ്. ഇതിന്റെ രണ്ടിനെയും പദം എന്തുകൊണ്ട് പറഞ്ഞു? നമ്മൾ നേരത്തെ പഠിച്ചു സുപ്തിങ്ങന്ധം പദം. സുബന്ധവും തിങ്ങന്ധവുമാണ് പദം. ഗുരുഹു എന്ന് പറയുന്ന സുബന്ധമാണ്. വിശദമായി നമ്മൾ പിന്നാലെ പഠിക്കും. സരതി എന്ന് പറയുന്ന തിങ്ങന്ധമാണ്, അതും പിന്നാലെ പഠിക്കും. ഇപ്പൊ തൽക്കാലം മനസ്സിലാക്കുക, ഗുരുഹു എന്നും തരതി എന്നും പറയുന്ന രണ്ട് പദങ്ങളാണ്. ഇത് രണ്ടും എന്താണ്? രണ്ട് സ്ഥലത്തും പദസംസ്കാരം സംഭവിച്ചതുകൊണ്ടാണ് ഇങ്ങനെ ഒരു രൂപം വന്നത്, ഗുരുഹു തരതി. മേളിൽ എന്താണ് കാണുന്നത്? ഗുരുസ്തരതി എന്ന് പറയുന്നിടത്ത് അതൊരു വാക്യമാണ്. ഈ രണ്ട് പദങ്ങൾ കൂടി ചേർന്നപ്പോൾ ഒരു വാക്യമായി. ഒരു സബന്ധവും ഒരു സുബന്ധവും ഒരു തിങ്ങന്ധവും. ഗുരുഹു സുബന്ധം, തരതി തിങ്ങന്ധം. അതെല്ലാം വിശദമായി നമ്മൾ മനസ്സിലാവും. ഇപ്പൊ മനസ്സിലായില്ലെങ്കിലും കുഴപ്പമില്ല, രണ്ട് പദങ്ങളൊന്ന് മനസ്സിലാക്കിയ മതി. രണ്ട് പദങ്ങൾ നമ്മൾ സംസ്കരിച്ച് ഗുരുഹു തരതി എന്ന് എഴുതിയിരിക്കുന്നു. ആ രണ്ട് പദങ്ങളെയും കൂട്ടിച്ചേർത്ത് ഒരു വാക്യം എഴുതി, ഗുരുസ്തരതി എന്നെഴുതി. ഗുരുഹു തരതി എന്നിരിക്കുന്നിടത്ത് രണ്ടും വ്യത്യസ്ത പദങ്ങൾ, രണ്ടിലും ആ സംസ്കാരം സംഭവിച്ചുകൊണ്ടാണ് അങ്ങനെ വന്നത്. സംസ്കരിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? അതിൻ്റെ ഒരു പ്രാകൃതമായ അല്ലെങ്കിൽ ഒരു മൂലരൂപത്തിൽ നിന്ന് പ്രക്രിയകൾ ചെയ്ത് അതിനെ ഉപയോഗ യോഗ്യമായ ഒരു രൂപത്തിലേക്ക് എത്തിക്കുക, അതാണ് സംസ്കാരം. അതായത് തരതി എന്ന് പറയുന്നത് തൃ ശപ്പ് തിപ്പ് അങ്ങനെ ഇരിക്കും പ്രത്യേകം, അത് ഉപയോഗിക്കാൻ പാടില്ല, തരതിനെ ഉപയോഗിക്കാവൂ. അപ്പൊ തൃ ശപ്പ് തിപ്പെന്നിരിക്കുമ്പോൾ അതിന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്ത് ഉപയോഗയോഗ്യമായ ഒരു രൂപത്തിൽ എത്തിച്ചേരുമ്പം എത്തിക്കുമ്പോൾ പറയും അവിടെ പദസംസ്കാരം സംഭവിച്ചു കഴിഞ്ഞു. ഇപ്പൊ ഗുരുസ്തരതി എന്ന് പറയുന്നത് നമ്മളെന്താ ചെയ്യുന്നത്? ശരിക്കും ഈ രണ്ട് പദങ്ങളെ സംസ്കരിച്ചിട്ട് രണ്ട് പദങ്ങളെ ഉണ്ടാക്കിയിട്ട് അവിടെ കൊണ്ടുവന്ന് അടുത്തടുത്ത് വയ്ക്കുകയാണ്. അടുത്തടുത്ത് വെച്ച് കഴിഞ്ഞപ്പോൾ രൂപം മാറി, സകാരം വന്നു. എന്തുകൊണ്ടാണ് അങ്ങനെ വന്നത്? തരതി അടുത്ത് വന്നു. എന്നുവെച്ചാൽ ഗുരുസ്തരതി എന്ന് പറയുന്ന ആ വാക്യത്തിലൊരു മാറ്റം വന്നു. അതിന് നമുക്ക് പറയാം വാക്യ സംസ്കാരം. താഴെ സംഭവിച്ചിരിക്കുന്നത് പദസംസ്കാരം, മേലെ സംഭവിച്ചത് വാക്യ സംസ്കാരം. അപ്പൊ ഇങ്ങനെയുള്ള ഈ സ്ഥലങ്ങളിലെല്ലാം വാസവതി ചെയ്യുന്ന എന്താണ് ഗുരുസ്തരതി എന്ന് പറഞ്ഞാൽ? ഗുരു എന്ന് പറയുന്ന ഒരു പദത്തെ സംസ്കരിക്കുന്നു, തരതി എന്ന് പറയുന്ന ഒരു പദത്തെ സംസ്കരിക്കുന്നു, പിന്നെ ഈ രണ്ട് പദങ്ങളെയും കണ്ടുകൊണ്ടൊരു സംസ്കാരം. അപ്പൊ ഗുരുസ്തരതി എന്ന് പറഞ്ഞു. അപ്പോൾ ഇങ്ങനെയുള്ള ഉദാഹരണങ്ങളെല്ലാം ഞാൻ പറഞ്ഞു വരുന്ന എന്താണ്? ശരിക്കും ഇവിടെ സംഭവിക്കുന്നത് സന്ധിയല്ല, മറിച്ച് വാക്യ സംസ്കാരമാണ്. വാക്യത്തിലൊരു സംസ്കാരം വരികയാണ്, അതാണ് നമ്മൾ പഠിക്കുന്നത്. അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു? ആ വിസർഗത്തിന്റെ സ്ഥാനിയായ സകാരത്തിൽ നിന്ന് തുടങ്ങുന്നു. അപ്പോ ഈ പറഞ്ഞ കാര്യം എപ്പോഴും മനസ്സിലിരിക്കും. ഇങ്ങനെ വാക്യത്തെ സംസ്കരിക്കുമ്പോൾ ശുദ്ധമായ ആ രൂപം, നമ്മൾ പ്രയോഗിക്കുന്ന രൂപം, അത് നമ്മുടെ മനസ്സിലിരിക്കണം. അവിടെ എത്തിച്ചേരത്തക്ക രീതിയിൽ സൂത്രങ്ങൾ ഉപയോഗിക്കണം. കാരണം ഒന്നിൽ കൂടുതൽ സൂത്രങ്ങൾ ഉപയോഗിക്കേണ്ടി വരും. ഈ ഗുരുസ്തരതി എന്ന് പറയുന്ന രൂപം നമ്മുടെ മനസ്സിലില്ലെങ്കിൽ നമ്മൾ സന്ധി ചെയ്ത് അവിടെ എത്തത്തില്ല, എവിടെയെങ്കിലുമൊക്കെ പോകും. ഇപ്പൊ ലക്ഷ്യം മനസ്സിൽ കാണുമെന്ന് പറയും. ലക്ഷ്യേക ചക്ഷുഷ്കാഹ വൈയാകർണാഹ, വൈയാകർണന്മാര് ലക്ഷ്യത്തിൽ മാത്രം ശ്രദ്ധയുള്ളവരാണെന്ന് പറയുന്നു. അതാണ് അല്ലാതെ കുറെ സൂത്രം പഠിച്ചു വെച്ചിട്ട് ആ സൂത്രങ്ങൾ നിയമങ്ങൾ അനുസരിച്ച് എവിടെയെങ്കിലും പ്രയോഗിച്ച് എല്ലാ അവസാനം അവതാളത്തിലാകുന്നതല്ല. നമുക്ക് ലക്ഷ്യമറിയാം, ഇതാണ് വാക്യം ഗുരുസ്തരതി, അവിടെ എത്തിച്ചേരണം. എത്തിച്ചേരുന്നതിന് എന്തെന്തൊക്കെയാണ്? ഗൃഹധാതുവിൽ നിന്ന് എങ്ങനെ ഗുരു വരും, ഗുരുവിൽ നിന്ന് എങ്ങനെ ഗുരുഹ് വരും, തൃധാതുവിൽ നിന്ന് എങ്ങനെ തരതി വരും, അത് രണ്ടും എങ്ങനെ ഒരു വാക്യത്തിൽ പ്രയോഗിക്കുന്നു. ഒരുപാട് കാര്യങ്ങളുണ്ട്. ഗുരു എന്ന് പറയുന്നത് കർത്താവാണ്, തരതി എന്ന് പറയുന്നത് സ്ത്രീയാണ്, അത് രണ്ടും തമ്മിലുള്ള ബന്ധം എന്താണ്, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഈ വാക്യ സംസ്കാരത്തിൽ അറിഞ്ഞിരിക്കുമ്പോഴാണ് ഒരാൾക്ക് ഗുരുസ്തരതി എന്ന് പറയുന്ന വാക്യത്തിൽ നിന്ന് ശബ്ദബോധം ഉണ്ടാകുന്നത്. ഈ ചെയ്യുന്ന പണികളെല്ലാം സർക്കസല്ല, ശബ്ദബോധത്തിന് വേണ്ടിയാണ് ഇതൊക്കെ ചെയ്തത്. ശരിയായ ബോധം, ശബ്ദം ബോധം എന്ന് പറയുന്നത് പ്രമേയമാണ്. പ്രത്യക്ഷം, അനുമാനം, ഉപമാനം, ശബ്ദം, ഈ നാല് പ്രമാണങ്ങൾ, ശബ്ദത്തിൽ നിന്നുള്ള ബോധം, അതിന് ശബ്ദബോധം, അത് പ്രമേയമാണ്. ആ ശബ്ദബോധത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പറയുന്ന എല്ലാ അഭ്യാസങ്ങളും ചെയ്യുന്നത്. അപ്പോ ആ ശബ്ദബോധത്തിന് ഉതകുന്ന സംസ്കൃതമായ വാക്യമാണ് ഗുരുസ്തരതി. ഇതൊക്കെ അടിസ്ഥാനപരമായി മനസ്സിലാക്കിയിരിക്കുന്നു. അപ്പോ അവിടെ ആ ഒരു രൂപം നമുക്ക് ഒരിടത്ത് കണ്ടുകഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ പിരിക്കുന്നു? ഗുരുസ്തരതി. ശരി, ഏത് പ്രക്രിയയിലൂടെ നമ്മൾ അവിടെ എത്തിച്ചേരുന്നു അത് കറക്റ്റായി മനസ്സിലാക്കിയോ? പിന്നീട് ഗുരുസ്തരതി എന്ന് കാണുമ്പോൾ നമുക്ക് അനായാസമായി ഗുരുസ്തരതി എന്ന് പിരിക്കും. മുമ്പ് വന്നിടത്ത് നിന്നും ഇതും തമ്മിലുള്ള വ്യത്യാസം, ഇവിടെ നമുക്ക് ഒന്നിൽ കൂടുതൽ സൂത്രങ്ങൾ ഉപയോഗിക്കേണ്ടി വരുന്നു, വിധി സൂത്രങ്ങൾ. മറ്റിടത്ത് നമ്മൾ ഒന്നിൽ കൂടുതൽ സൂത്രങ്ങൾ ഉപയോഗിച്ചു. പക്ഷെ ഒരു വിധിസൂത്രം, പിന്നെ പരിഭാഷാസൂത്രം, സഹായിക്കുന്ന സംജ്ഞാസൂത്രം, നിയമസൂത്രം, പലജാതി സൂത്രങ്ങളാണ്. ഇവിടെ അങ്ങനെയല്ല, ഒരു സ്ഥലത്ത് തന്നെ പല വിധിസൂത്രങ്ങൾ ഉപയോഗിക്കേണ്ടി വരും. അങ്ങനെ ഉപയോഗിക്കുമ്പോൾ നമുക്ക് ആദ്യം തുടക്കത്തിൽ ഇത് പ്രയാസം പോലെ തോന്നും, പ്രയാസമല്ല, രണ്ട് മൂന്ന് സൂത്രങ്ങൾ തുടർച്ചയായി ഉപയോഗിക്കേണ്ടി വരും. പക്ഷേ ഈ ഗുരുസ്തരതി പോലെയുള്ള നിരവധി സ്ഥലങ്ങളിൽ ഒരേ സൂത്രങ്ങൾ തന്നെ ആവർത്തിച്ചാവർത്തി ഉപയോഗിക്കുന്നുണ്ട്. നമുക്ക് ഒന്നോ രണ്ടോ മൂന്നോ നാലോ ഉദാഹരണങ്ങൾ പ്രയാസമായി തോന്നിയാലും അഞ്ചാമത്തെ ഉദാഹരണം മുതൽ അത് വളരെ അനായാസമായി തീരും. കാരണം പല തരത്തിൽ വരുന്ന സന്ധിക്ക് ഇവിടെ ഒരു സൂത്രത്തിലാണ് തുടങ്ങുന്നത്, പഴയതുപോലെയല്ല. അവിടെ എന്ന് വെച്ചാൽ ഒരു സ്ഥാനത്തേക്ക് ഒരു സൂത്രം. ഇവിടെ സൂത്രങ്ങളുടെ എണ്ണം കൂടുമെങ്കിലും നാനാതരത്തിൽ വരുന്ന രൂപങ്ങൾക്ക് ഒരേ സൂത്രങ്ങൾ ഉപയോഗിക്കും. അതുകൊണ്ട് ഇവിടെ സൂത്രങ്ങളുടെ എണ്ണം കൂടുതലാണെങ്കിലും ഫലത്തിൽ നാനാരൂപങ്ങൾ അതുകൊണ്ട് ശ്രദ്ധിക്കാമെന്നുള്ളത് കൊണ്ട് നമുക്ക് ഇത് ബുദ്ധിമുട്ടായി തോന്നത്തില്ല. അല്പ പരിചയം വന്നു കഴിഞ്ഞു. തുടക്കത്തിൽ ഒരു രൂപത്തിന് വേണ്ടി നാലഞ്ച് സൂത്രങ്ങൾ പ്രയോഗിക്കേണ്ടി വരും. അതാണ് നേരത്തെ പറഞ്ഞതിനെ സന്ധി എന്നും ഇതിനെ പറഞ്ഞതിനെ സംസ്കാരമെന്നും പറയുന്നത്. അപ്പോൾ ഗുരുസ്തരതി എന്ന് പറയുന്നത് ഒരു സംസ്കൃതമായ, സംസ്കരിക്കപ്പെട്ട ഒരു വാക്യമാണ്. അതിനെ ഭാഷയിൽ കാണുമ്പോൾ നമ്മൾ ഗുരുസ്തരതി എന്ന് പിരിക്കുന്നു. പക്ഷേ നമുക്ക് വ്യാകരണ സൂത്രങ്ങൾ, നിയമങ്ങൾ അനുസരിച്ച് സന്ധി ചെയ്യണമെങ്കിൽ അവിടെ നിന്ന് തുടങ്ങാൻ പറ്റത്തില്ല. ഗുരുസ്തരതിയിൽ നിന്ന് തുടങ്ങണം. ആസ് എന്ന് പറയുന്നത് എങ്ങനെ വന്നു എന്നുള്ള കാര്യം ഇപ്പം നിങ്ങൾ അറിയണമെന്നില്ല. ഇങ്ങനെ ഒരു വിസർഗം കണ്ടുകഴിഞ്ഞാൽ നിങ്ങൾ ധൈര്യമായിട്ട് സകാരത്തെ തുടങ്ങുക. അപൂർവം ചില സ്ഥലങ്ങളിൽ നിന്ന് മാത്രമേ അത് രേഖത്തിൽ തുടങ്ങത്തുള്ളൂ. അതുകൊണ്ട് രാമ, കൃഷ്ണ, കേശവ, ഗോവിന്ദ തുടങ്ങിയ ഈ നാമപദങ്ങളിലെല്ലാം തന്നെ, സുബന്ധങ്ങളിലെല്ലാം തന്നെ അത് സകാരത്തിൽ നമുക്ക് തുടങ്ങാം. ഇവിടെ ആ സകാരത്തെ തുടങ്ങിക്കഴിഞ്ഞാൽ അവസാനം ചെന്ന് എത്തിച്ചേരുന്ന പല പല രൂപങ്ങളിലായിരിക്കും. അതാണ് ഞാൻ പറഞ്ഞത്, തുടങ്ങുന്ന ഒരു സൂത്രത്തിലായിരിക്കും, അവസാനിക്കുന്ന പല രൂപങ്ങളിലായിരിക്കും. ഇവിടെ ഇപ്പോൾ എവിടെ ചെന്ന് വന്നു? സകാരത്തിൽ നിന്നു. സകാരത്തിൽ തുടങ്ങി സകാരത്തിൽ അവസാനിച്ചു. നമ്മൾ തിരിച്ചെങ്ങനെ? ഗുരുസ് തരതി അവസാനം സംസ്കരിച്ച് ചെന്നാൽ എവിടെ ചെന്നേക്കും? ഗുരുസ് തരതി, ഗുരുസ്തരതി തുടങ്ങിയിടത്ത് തന്നെ ചെന്നേക്കും. പക്ഷെ പല സൂത്രങ്ങളും ഇതിൻ്റെ ഇടയ്ക്ക് വന്നു കഴിഞ്ഞു, വന്നാലും അവിടെ തന്നെ ചെന്നേക്കും. ചിലയിടത്ത് സകാരത്തിൽ തുടങ്ങിയാൽ എവിടെ പോവും? അവസാനം വിസർഗത്തിൽ തന്നെ നിൽക്കും, മുമ്പോട്ട് പോകത്തില്ല. ചിലയിടത്ത് സകാരത്തിൽ തുടങ്ങിയാൽ എവിടെ ചെന്നേക്കും? ഓ, ഇതുമായിട്ട് ഒരു ബന്ധമില്ലാത്ത രീതിയിൽ ഓയിൽ പോയി നിൽക്കും. ചിലയിടത്ത് സകാരത്തിൽ തുടങ്ങി അവിടെ പോയേക്കും ആയിൽ ചെന്നേക്കും. ചിലയിടത്ത് സകാരത്തിൽ തുടങ്ങി അവിടെ ചെന്നേക്കും ആ ദീർഘത്തിൽ ചെന്നേക്കും. ചിലയിടത്ത് അവിടെ ചെന്നേക്കും ജിഹ്വാമൂലിയത്തിൽ ചെന്നേക്കും. ചിലയിടത്ത് അവിടെ ചെന്നേക്കും ഉപത്മാനീയത്തിൽ നിൽക്കും. ചിലയിടത്ത് എവിടെ ചെന്നയിക്കും, സകാരത്തിൽ ചെന്നയിക്കും. ഇങ്ങനെ ഈ സകാരത്തിൽ തുടങ്ങുന്ന ഈ പ്രക്രിയ ചെന്ന് അവസാനിക്കുന്നത് നാനാ നാനാ രൂപങ്ങളിലാണ്. അതാണ് മുമ്പ് വന്ന സ്വരസന്ധിയും ഈ സന്ധിയും തമ്മിലെ വ്യത്യാസം. ഇവിടെ ചിലപ്പോ വിസർഗത്തിൽ ചെന്നിരിക്കുകയാണെങ്കിൽ പറയാം അതിനെ വിസർഗസന്ധി എന്ന് പറയും. ഇനി ചിലപ്പോൾ ഇതുപോലെ വ്യഞ്ജനത്തിൽ ചെന്നിരിക്കും, എന്നാ പറയുന്ന ഹൽസന്ധി എന്ന് പറയും. അപ്പൊ അതിന് പ്രത്യേകിച്ച് വിസർഗസന്ധി ഇന്നത് ഹൽസന്ധി ഇന്നത് നമുക്ക് വേർതിരിക്കാൻ പറ്റില്ല. ചിലപ്പോൾ നമ്മൾ വിസർഗത്തിലൂടെ കടന്നുപോയി ഹല്ലി ചെന്നിരിക്കും, ചിലപ്പോൾ വിസർഗത്തിൽ തന്നെ അങ്ങ് നിന്നേക്കും. കൃത്യമായി ഇത് വിസർഗസന്ധിയാണ് ഇത് ഹൽസന്ധിയാണെന്നൊന്നും പിരിക്കാൻ പറ്റത്തില്ല. സകാരത്തിൽ ചെന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ എവിടെ ചെന്ന് നിൽക്കണമെന്ന് തീരുമാനിക്കേണ്ടത് നമ്മളും സൂത്രങ്ങളൊന്നുമല്ല, ലോകത്തിൽ എങ്ങനെ പ്രയോഗിച്ചിരിക്കുന്നു അതനുസരിച്ച്. ഇപ്പോൾ നമ്മൾ പഠിക്കുന്നത് ഗുരുസ്തരതി എന്ന് പറയുന്നതിന് ഒന്ന് അത് പിരിക്കുന്നത് ഗുരുസ്തരതി, പ്രക്രിയ ചെയ്യുന്നത് സകാരത്തിൽ നിന്ന് തുടങ്ങിയിട്ട്. ഈ കാര്യം ഞാൻ ആവർത്തിച്ച് പറയുന്നത് നിങ്ങൾ കേൾക്കാത്തതുകൊണ്ടല്ല, ഇത് ആവർത്തിച്ച് മനസ്സിൽ ഉറപ്പിക്കേണ്ട കാര്യമാണ്. ഈ ആദ്യത്തെ സ്റ്റെപ്പുകൾ മനസ്സിൽ നല്ലവണ്ണം ഉറച്ചു പോയാൽ, കാരണം ഇത് ചെന്നെത്തുന്ന പല പല പല രൂപങ്ങളിലേക്കാണ്, ഓരോന്നും വ്യക്തമായി ഉറച്ചു പോയി കഴിഞ്ഞാൽ അവസാനം ഇത് വളരെ നിഷ്പ്രയാസം. ഇപ്പം എങ്ങനെയാണോ നമ്മൾ യുഗേണച്ചി വൃദ്ധിരേജി ആത്മഗുണ ഏച്ചുവായവ ഇതെല്ലാം തിരിച്ചറിയുന്നു, അതുപോലെ ഈ ചെന്നെത്തുന്ന എല്ലാ രൂപങ്ങളും നമുക്ക് സൂത്രങ്ങളിലൂടെ തിരിച്ചറിയാൻ പറ്റും. അത്രയും അനായാസമായിട്ട് തന്നെ അത്. ആദ്യത്തെ ഓരോ സ്റ്റെപ്പ് ഉറച്ചുറച്ച് പോയില്ല എന്നുണ്ടെങ്കിൽ സംഗതി പിടികിട്ടാതെ വരും. അപ്പം മുമ്പ് നമ്മൾ പഠിച്ചതിനനുസരിച്ച് തുടക്കത്തിൽ ഇതിന് അധ്വാനം കൂടുതൽ ആവശ്യമാണ്, പക്ഷേ ഒടുവിൽ ചെല്ലുമ്പോൾ അധ്വാനം കുറവാണ്. അതാണ് ഈ സന്ധികളുടെ പ്രത്യേകത. മുമ്പ് ചെയ്തതുപോലെ നമ്മൾ ഓരോ വർണ്ണങ്ങൾ എടുത്തു വെച്ചല്ല ഇവിടെ സന്ധി ചെയ്യുന്നു, ആ ഈ അങ്ങനെയല്ല ഇവിടെ ചെയ്യുന്നു. രണ്ട് പദങ്ങളെ ചേർത്തായിരിക്കും എല്ലായിടത്തും സന്ധി ചെയ്യുന്നു. എന്തുകൊണ്ടിത് സംഭവിക്കുന്നത്, ആത്യന്തികമായി സംഭവിക്കുന്നത് കേവലം പദങ്ങളിൽ മാത്രമല്ല വാക്യത്തിലാണ്. അതാണ് ഇവിടെ പേര് പ്രത്യേകത. മുമ്പ് പറഞ്ഞിടത്തും അങ്ങനെ പറയാം, കാരണം ഇത് രണ്ട് പക്ഷമുണ്ട് വൈയാകരണന്മാർക്കൊന്ന് പദസംസ്കാര പക്ഷം, മറ്റൊന്ന് വാക്യ സംസ്കാര പക്ഷം. രണ്ട് പക്ഷം പറയും. അപ്പോൾ ഇത് അതിനൊന്ന് ലളിതമായി ഞാനിത് വിശദീകരിച്ചാണ്. എന്നുവെച്ചാൽ അത് വിശദീകരണം പൂർണ്ണമല്ല, നമുക്ക് തൽക്കാലം മനസ്സിലാക്കാൻ വേണ്ടി പറയുക. നമ്മൾ ഈ വാക്യങ്ങളിൽ നിന്ന് നമുക്ക് ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ തൽക്കാലം നമ്മുടെ ലക്ഷ്യമെന്ന് പറയുന്നത് ഈ ഇതിനെ പിരിച്ച് പദങ്ങൾ പിരിച്ചെടുക്കുക എന്നുള്ളതാണ്. വ്യാകരണ പാണ്ഡിത്യമുണ്ട്, അതിന് നമ്മൾ സമർത്ഥരായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നോക്കാം വ്യാകരണത്തിൽ പാണ്ഡിത്യം നേടാൻ പറ്റുമോ. അങ്ങനെ ആർക്കെങ്കിലും ആഗ്രഹമുണ്ടെങ്കിൽ മഹാഭാഷ്യം വരെ പഠിക്കാം. തൽക്കാലം അതല്ല, തൽക്കാലം എന്ന് പറയുന്നത് ഇത് പിരിച്ച് മനസ്സിലാവും. അവന്റെ ഈ പറഞ്ഞ ഇത്രയും കാര്യങ്ങൾ മനസ്സിൽ വെച്ചും കൊണ്ട് അടുത്ത് നമ്മൾ സൂത്രങ്ങളിലേക്ക് നമ്മൾ പ്രവേശിക്കും. നമ്മളെ ഭാഷയത്തിൽ ഗുരുസ്തരതി പോലെ ഒരു രൂപമുണ്ട്, അതേതാണെന്ന് നിങ്ങൾ കണ്ടുപിടിച്ചോണം. Thank you.